എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ രക്ഷക, എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ ഇടയ വഴിയിൽ നീ അഭയമരുളു രക്ഷക, എൻ്റെ പാപഭാരമെല്ലാം നീക്കണേ യേശുവേ, എന്നും നീതിമാന്റെ മാർഗം നൽകണേ. ക്ഷക, എൻ്റെ പാപഭാരമെല്ലാം നീക്കണി. യേശുവേ എന്നും നീതിമാൻ്റെ മാർഗം നൽകണി.